ജന്മനാജാതി എന്ന് പറയുന്നിടത്ത് എന്താണ് ദോഷം? ജന്മന എന്നാണ് ജാതി എന്നുള്ളത് എന്താ ദോഷം? ഇത്രയും ദിവസം പറഞ്ഞു എന്ന് മനസ്സിലാക്കി. ഗുരു പറയുന്നതനുസരിച്ച് എന്താണ് ദോഷം? ജന്മനാ ജാതി എന്ന് പറയുന്നത് ഈ പറഞ്ഞൊക്കെ അതിനനുബന്ധമായി പറഞ്ഞ കാര്യമാണ്. ദോഷം അതല്ല, അതിന്റെ ഒരു ഭാഗമായി വരുന്നതേ ഉള്ളൂ. പ്രധാനമായ ദോഷമാകുന്നു പറഞ്ഞതൊക്കെ ശരിയുണ്ട്, പക്ഷെ ജന്മനാ ജാതി എന്ന് പറയുമ്പോൾ വരുന്ന ദോഷം വളരെ പ്രധാനം. ഈ മൂന്ന് ഞായത്ര ദിവസം കൊണ്ട് പറയുന്നു, മൂന്ന് ദിവസം, ഇന്ന് നാലാം ദിവസം, എന്തെങ്കിലും പറയേണ്ടതാണ് കൃത്യമായ ഉത്തരം. അപ്പൊ ജന്മനാ ജാതി എന്ന് പറഞ്ഞാൽ എന്താ ദോഷം? മനുഷ്യത്വങ്ങളെ നഷ്ടപ്പെടും, മനുഷ്യനുള്ള ജന്മനാൽ ജാതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന അനുസരിച്ച് എന്താ ദോഷം? ബ്രഹ്മണ ജന്മനാ ജാതി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ തുടങ്ങിയ ജാതികൾ, ഈ ജാതികളൊന്നും ഗുരു പറയുന്നത് ജന്മനാ ജാതി അല്ല. ഇതൊന്നും ഇനിയെങ്കിലും അത് മനസ്സിലാക്കി. ജന്മനാ ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതിയാണ്. ഇത് വളരെ സിമ്പിളായ കാര്യമല്ല. ജന്മനാ ജാതി എന്ന് പറഞ്ഞ ഒരു ജാതിയാണ്, ഏതാണ്? മനുഷ്യൻ. ബാക്കി ഇവിടെ കാണുന്ന ഈ കാക്കത്തൊള്ളായിരം ജാതികളൊന്നും എന്താണ് ജന്മനാ ജാതി എന്നെതിരെയൊന്നും പറയാൻ പറ്റും. അപ്പൊ ജന്മനാ ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതിയല്ലാതെ വേറെ ഒരു ജാതിയും നിലനിൽക്കത്തില്ല. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ ബാക്കി വരുന്നതാണ് എന്ത്? ഇനി അങ്ങനെ ജന്മനാ ജാതി അംഗീകരിച്ചു കഴിഞ്ഞാൽ വരുന്ന ദോഷങ്ങളാണ് കുറച്ചു പേർക്ക് സുഖവും കുറച്ചു പേർക്ക് ദുഃഖവും. അപ്പോ അങ്ങനെ ഒരു ജന്മനാജാതി അംഗീകരിച്ചിട്ട് വേണ്ടേ? ജന്മനാജാതി എന്ന് പറയുന്നത് അംഗീകരിച്ചാൽ ഒരു ജാതിയാണ് മനുഷ്യൻ എന്ന ഒരു ജാതിയാണ് മനുഷ്യരെ സംബന്ധിച്ച്. ബാക്കി പറയുന്ന ജാതികളൊന്നും ജന്മനാനുള്ള അപ്പൊ വേറെ ജാതികളില്ല, ഒരു ജാതിയാണ്. ആണ് ഒരു ജാതി എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി മനുഷ്യനല്ലാതെ ജന്മനാ ജാതികൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊരു മേന്മയും പോരായ്മകളും മനുഷ്യരുടെ ഇടയിൽ വരും, അസമത്വം വരും, പല പ്രശ്നങ്ങളും വരും. അത് പ്രധാനമായ കാരണം. അതുകൊണ്ട് ജന്മനാ ജാതി അംഗീകരിക്കാൻ പറ്റി. പിന്നെ അടുത്തു പറഞ്ഞത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതിയെ സ്വീകരിക്കാൻ പറ്റും. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതിയെ സ്വീകരിക്കാൻ പറ്റൂ. അനന്തമാരോട് പറഞ്ഞത് ബ്രാഹ്മണ അതനുസരിച്ച് ജാതിയെ സ്വീകരിച്ചാൽ എന്താണ് ദോഷം? ഈ പറഞ്ഞത് ശരി തന്നെയാണ്, ജന്മനാ ജാതി എന്നുള്ള ആശയത്തെ നിഷേധിക്കാനാണ്. പണ്ട് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് പറഞ്ഞു, അത് ശരിയാണ്. അതിൽ വരുന്ന ദോഷം ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളെന്താണ് പറഞ്ഞു? പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഒരിക്കലും ജാതി ഉണ്ടാകത്തില്ല, വ്യക്തികളെ ഉണ്ടാകത്തില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വ്യക്തികളെ ഉണ്ടാകും, ജാതി ഉണ്ടാകത്തില്ല. കാരണം ജാതി വന്നേ ഉള്ളൂ മനുഷ്യൻ. ഇനി പറയണല്ല ബ്രാഹ്മണാദി ജാതികളുണ്ട്, അതെല്ലാം എങ്ങനെ തീരുമാനിക്കും? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എന്ന് വന്നു കഴിഞ്ഞാൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി വരത്തില്ല, വ്യക്തിയുടെ ഉണ്ടാവും. ഒന്ന്, ബ്രാഹ്മണാദി ബ്രാഹ്മണരും മറ്റും ജാതിയല്ല. ഇനി പറയപ്പെടുന്ന ജാതികൾ നമ്മൾ പറയുമ്പോൾ ജാതി എന്ന് തന്നെ പറയേണ്ടി വരും, ഇല്ലെങ്കിലും അത് തന്നെ പറയണം. കാരണം എന്നാലേ അത് ചർച്ച ചെയ്യാൻ പറ്റും. നമ്മൾ സംസാരിക്കുമ്പോൾ മേൽ ജാതി, കീഴ് ജാതി എന്നൊക്കെ പറയേണ്ടി വരും. കാരണം എന്തുകൊണ്ട്? അങ്ങനെ പ്രയോഗിക്കാതെ ഈ വിഷയം ചർച്ച ചെയ്യാൻ പറ്റും. അപ്പൊ ജാതി എന്നും പറയേണ്ടി വരും. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് പറയാൻ പറ്റില്ല. കാരണം മനുഷ്യനെന്ന് പറയുന്നത് ഒരു ജാതിയാണ്, അത് ഗുണകർമ്മങ്ങൾ കൊണ്ട് തീരുമാനിക്കുന്നതല്ല. അവിടെ മനുഷ്യന്റെ ജാതി എന്ന് പറയുമ്പോൾ ആ ജാതി എന്ന് പറയുന്നത് എന്തിനാണ്? മനുഷ്യന് മനുഷ്യനൊരു ജാതി എന്ന് പറയുമ്പോൾ ജാതി എന്ന് പറയുന്നത് എന്തിനാണ്? എന്തിനാണ് ആ ജാതി എന്ന് പറയുന്നത്? ആ മറ്റ് ജീവികളിൽ നിന്നുള്ള ജൈവികമായ വ്യത്യാസം, ജീവശാസ്ത്രപരമായ വ്യത്യാസങ്ങളാണ് ജാതി എന്ന് പറയുന്നത്. ജീവശാസ്ത്രപരമായ അടയാളം അത് ഞാൻ കൃത്യമായി പറഞ്ഞാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവവർഗത്തിന് മറ്റ് ജീവിവർഗങ്ങളിൽ നിന്നുള്ള ജീവശാസ്ത്രപരമായ ജൈവികമായ അടയാളങ്ങളാണ് ജാതി എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ അങ്ങനെ ഒരടയാളം വേണം, അതുകൊണ്ടാണ് മനുഷ്യനൊരു വർഗമായത്. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എന്താണ് അങ്ങനെ ഒരു, കാരണം ഒരു ജാതിയുണ്ട്, വേറെ ജാതി ഇല്ലല്ലോ. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വേറെ ജാതി വരുന്ന പ്രശ്നമാണ്. പല ജാതി ഒന്നേ ഉള്ളൂ. അപ്പൊ ബ്രാഹ്മണൻ ജാതിയല്ല, ക്ഷേത്രം ജാതിയല്ലെങ്കിൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എങ്ങനെ ബ്രാഹ്മണ ജാതി ഒരിക്കലും വരത്തില്ല. പക്ഷെ ഗുണകർമ്മങ്ങൾക്ക് വ്യക്തികൾ വരും. ആ വ്യക്തി എന്തായിരിക്കും? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് വരുന്ന വ്യക്തി എന്തായിരിക്കും? കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, മനുഷ്യനായിരിക്കും. അത് മനുഷ്യജാതിയായിരിക്കും, വേറൊരു ജാതിയാകത്തില്ല. വ്യക്തി എന്ന് പറയുമ്പോൾ എന്താവും? അത് മനുഷ്യജാതി. കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞില്ല. ഇവിടെ തെളിയിക്കുക, അത് മനുഷ്യനായിരിക്കും. അതാണ് എന്റെ പ്രത്യേകത. പിന്നെ നമ്മുടെ ശാസ്ത്രങ്ങളിലെല്ലാം ഗുണകർമ്മങ്ങളെക്കുറിച്ച്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് പറയുന്നു, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഗുരു ഇവിടെ പറയുന്നതനുസരിച്ച് അതൊക്കെ അബദ്ധമാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഒരു ജാതിയില്ല, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള വ്യക്തികൾ മനുഷ്യരെ ഉള്ളൂ. എന്ന് വെച്ചാൽ നല്ല വ്യക്തികളും മോശം വ്യക്തികളും ഒക്കെ ഉള്ളൂ. നല്ല ഗുണമുള്ളവരും മോശം ഗുണമുള്ളവനും നല്ല പ്രവൃത്തി ചെയ്യുന്നവനും മോശം പ്രവൃത്തി ചെയ്യുന്നവനും അങ്ങനെ. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്ന് പറയുന്നു. അബദ്ധമാണ്. അതെങ്ങനെ അബദ്ധമാകുന്നു? നമ്മുടെ ശാസ്ത്രങ്ങളനുസരിച്ചും നാട്ടുനടപ്പനുസരിച്ച് ജനങ്ങളുടെ വ്യവഹാരമനുസരിച്ച് അബദ്ധമാണ്. ശാസ്ത്രങ്ങളെന്ന് പറയുന്നത് ഈ ജാതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, സ്മൃതികൾ, വേദം ഉൾപ്പെടെ ഇതിലെല്ലാത്തിനും ജാതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇവിടെ ചിലയിടത്ത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് പറയും, ചിലയിടത്ത് ജന്മം കൊണ്ട് ജാതി എന്ന് പറയും. ജന്മം കൊണ്ട് ജാതി വേണമെങ്കിൽ അംഗീകരിക്കാം, പക്ഷേ അതുകൊണ്ട് ഒരു ജാതിയേ വേണം മനുഷ്യൻ, വേറെ ജാതി എന്ന് പറയും. ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്താണ്? ബ്രാഹ്മണാദി ജാതികൾ ജന്മം കൊണ്ടാണെന്നും ഗുണകർമ്മമാണെന്നുമാണ് ശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നത്. ജന്മം കൊണ്ട് ജാതി സാധിക്കില്ല എന്നുള്ള പറഞ്ഞു, മനുഷ്യനാണ് മനുഷ്യത്വം ജാതി, അത് നമ്മൾ ചർച്ച ചെയ്യും. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി സ്വീകരിച്ച വരുന്ന ഒരു പ്രധാനമായ പ്രശ്നം. ശാസ്ത്രങ്ങളുടെ നിലനിന്ന് ചിന്തിക്കും, ഈ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിധി നിഷേധങ്ങൾ ഇതുമായിട്ട് യോജിക്കത്തില്ല, ഒരിക്കലും പൊരുത്തപ്പെടത്തില്ല. ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ജാതിയുടെ സംബന്ധിക്കുന്ന വിധി നിഷേധങ്ങൾ, അതാണ് നാട്ടുനടപ്പ്, അന്നത്തെ വ്യവഹാരങ്ങൾ അതുമായിട്ടൊന്നും ഒരിക്കലും യോജിക്കത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ആരാണ്? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണ ജാതി എന്ന് പറയുന്ന ആരാണ്? എന്ന് പറഞ്ഞാൽ പോരാ, അഹിംസ, സത്യം, ബ്രഹ്മചര്യം, അക്രോധം, അപൗരുഷ്യം, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പറയുന്നു. ഇങ്ങനെയുള്ള സദ്ഗുണ സമ്പന്നനായ ഒരുവനെയാണ് എന്ത് പറയുന്നത്? ബ്രാഹ്മണ ജാതി എന്ന് പറയുന്നത്. നമ്മൾ അംഗീകരിച്ചുകൊണ്ട് പറയണം, അങ്ങനെയില്ലെങ്കിലും അത് മനസ്സിലാക്കാൻ വേണ്ടി അംഗീകരിച്ചു. എല്ലാ ഗുണകർമ്മങ്ങളും ചേർന്നവനെയാണ് എന്ത് പറയുന്നത്? ബ്രാഹ്മണ. അവനെ ബ്രാഹ്മണൻ എന്ന് പറയാമോ? നമ്മൾ ഏത് ശാസ്ത്രങ്ങളെടുത്ത് നോക്കിയാലും ശരി, എല്ലാത്തിനും ഈ ജാതികളുടെ വിധി നിഷേധങ്ങൾ പറയുന്നു. മനുസ്മൃതി എടുത്തു കഴിഞ്ഞാൽ മനുസ്മൃതി പറയുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു ഉദാഹരണം എടുക്കാം. ഒരു ബ്രാഹ്മണൻ ഒരു ശൂദ്ര സ്ത്രീയെ വ്യഭിചരിച്ചാൽ അവനെന്ത് ശിക്ഷ കൊടുക്കും? അവിടെ പറയുന്നു വലിയ ശിക്ഷയൊന്നുമില്ല, ചെറിയ ശിക്ഷയുടെ ഉള്ളൂ. ചിലപ്പോൾ അവനൊരു പഞ്ചകവിയും കലകി കുടിച്ചാൽ മതി, അതാണ് അവൻ്റെ ശിക്ഷ. അല്ലെങ്കിൽ ഗായത്തിൽ കുറച്ച് ജപിച്ചാൽ മതി, പലയിടത്തും പല ശിക്ഷയാണ്. അല്ലെങ്കിൽ തലയൊന്ന് മുട്ടയടിച്ചാൽ മതി, അല്ലെങ്കിൽ ചെറിയ ഒരു സംഖ്യ രാജാവിന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മൂന്നാല് ദിവസം ഉപവസിച്ചാൽ മതി. ഇങ്ങനെയുള്ള ലഘുവായ ശിക്ഷകളെ ഉള്ളൂ. ഈ ശിക്ഷ ആർക്കാ വിധിക്കുന്നത്? ബ്രാഹ്മണൻ. ശിക്ഷ എന്നുള്ള രീതിയിലോ പ്രായച്ചത്തോണ രീതിയിലോ ശിക്ഷ എന്ന് പറയുമ്പോൾ രാജാവ് അത് കർശനമായി നടപ്പിലാക്കുന്നതാണ്, പ്രായച്ചത്വം എന്ന് പറയുമ്പോൾ അവ സ്വയം സ്വീകരിക്കുന്നതാണ്. ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷയില്ല, എല്ലാം പ്രായച്ചത്വങ്ങളാണ്. അവനത് ചെയ്താൽ മതി, അതവൻ ചെയ്തോളും എന്നുള്ളതാണ്. ഇത് ബ്രാഹ്മണൻ രാജാവ് ശിക്ഷിക്കേണ്ട ആവശ്യം വരത്തില്ല. ബ്രാഹ്മണൻ ഈ ശൂദ്ര സ്ത്രീയെ വ്യഭിചരിക്കും, പിന്നെ അവൻ പോയി എന്ത് ചെയ്യും? ചാണകം മൂത്രമല്ല അവിടെ കറികി കുടിക്കും. അത് അവന്റെ പ്രായച്ചത്വമാണ്. അപ്പൊ ഈ നിഷേധങ്ങൾ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് പൊരുത്തപ്പെടുത്തില്ല. എന്തുകൊണ്ട്? എന്താ പ്രശ്നം? മനസ്സിലാവുന്നുണ്ടാവില്ല. ഒന്നും പിടികിട്ടുന്നില്ല. പ്രശ്നം ഞാൻ പറഞ്ഞു ഇവിടെ എന്താ പ്രശ്നം? ഈ പറഞ്ഞ ഉദാഹരണം, അതായത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ബ്രാഹ്മണന് ഇങ്ങനെയുള്ള ഒരു വ്യഭിചാരി ബ്രാഹ്മണനല്ല, വ്യഭിചരിക്കുന്നവൻ ബ്രാഹ്മണനാകുന്നില്ല. അങ്ങനെ ഒരു കർമ്മം അവനുണ്ടാവും. കാരണം അവന്റെ ഗുണങ്ങൾ എന്താണ്? ബ്രാഹ്മണന്റെ ഗുണം അഹിംസ, സത്യം, ബ്രഹ്മചര്യം തുടങ്ങിയതാണ്. അപ്പോ ബ്രാഹ്മണന് വ്യഭിചരിച്ചതിന് ഒരു ശിക്ഷ വിധിക്കാൻ പറ്റും? പറ്റത്തില്ല. പക്ഷേ സ്മൃതിയിൽ എന്തായിരിക്കുന്നു? ബ്രാഹ്മണൻ വ്യഭിചരിക്കുന്നതിനും ശിക്ഷ എല്ലാ സ്മൃതികളിലും പുരാണങ്ങളിലും എല്ലാം വിധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം? ആ കാലഘട്ടത്തിൽ ഈ ശാസ്ത്രങ്ങളിൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചല്ല ബ്രാഹ്മണനെ, ബ്രാഹ്മണ ജാതിയെ തീരുമാനിച്ചിരുന്നു എങ്കിൽ വ്യഭിചാരത്തിന് ശിക്ഷ വിധിക്കാൻ പറ്റില്ല. കാരണം ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ വ്യഭിചരിക്കാത്തവനാണ്. അപ്പൊ ബ്രാഹ്മണൻ എങ്ങനെ ശിക്ഷ വിധിക്കും? ഇത് ബ്രാഹ്മണൻ എന്നുള്ള പേര് ഏറ്റെടുത്ത് പറഞ്ഞിട്ടാ വിധിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ബ്രാഹ്മണന്റെ ഗുണമായി പറയുന്നതാണ് അസ്ഥയെ മോഷ്ടിക്കാൻ പാടില്ല. അപ്പോ ഈ പുരാണങ്ങളിൽ ഇതിലുമെല്ലാം ബ്രാഹ്മണന് മോഷ്ടിക്കുന്ന ശിക്ഷ വിധിക്കുന്നു. ബ്രാഹ്മണൻ മോഷ്ടിച്ചാൽ എന്ത് ശിക്ഷ കൊടുക്കണം? അപ്പോ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ബ്രാഹ്മണ ജാതിയെങ്കിൽ മോഷണത്തിന് ബ്രാഹ്മണൻ ശിക്ഷ വിധിക്കാൻ പറ്റും? പറ്റൂ. എന്തുകൊണ്ട്? മോഷ്ടിക്കുന്ന ഒരു ബ്രാഹ്മണൻ ഇല്ല, മോഷ്ടിക്കുന്നവൻ ബ്രാഹ്മണരെ അല്ല, പിന്നെ എങ്ങനെ മോഷ്ടിക്കുന്ന ബ്രാഹ്മണന് ശിക്ഷ വിധിക്കും? അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജാതി, അങ്ങനെ ഇന്നത്തെ ഹിന്ദുത്വവാദികൾ പറയുന്നതാണ്. എന്താണ് ഈ ജാതി എന്നൊക്കെ പറയുന്നത്? പണ്ട് പറഞ്ഞിരിക്കുന്നവർക്ക് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് ജന്മം കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ്? ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഇതിന് മറുപടി പറയുന്നു, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് പണ്ട് ശാസ്ത്രങ്ങൾ ജാതിയെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ ബ്രാഹ്മണന് വ്യഭിചാരക്കുറ്റം, മോഷണക്കുറ്റം ഇതൊക്കെ എങ്ങനെ വരും? വരത്തില്ല. എന്തുകൊണ്ട്? ബ്രാഹ്മണന് ഇത് വ്യഭിചാരം മോഷണമല്ല, ബ്രാഹ്മണന് കൊലപാതക കുറ്റം വരെയാണ് പറയുന്നു. അഹിംസ സ്വീകരിക്കുന്നവനാണ് ബ്രാഹ്മണൻ എന്നാണ് പറഞ്ഞത്. ഗുണങ്ങൾക്കനുസരിച്ചാണ് ബ്രാഹ്മണ ജാതി. അഹിംസ സ്വീകരിക്കുന്നവനാണ് ബ്രാഹ്മണ ജാതി സംബന്ധിച്ച്. പക്ഷെ ബ്രാഹ്മണനെ കൊന്ന എന്താണ് ശിക്ഷ? ക്ഷത്രിയനെ കൊന്ന എന്താണ് ശിക്ഷ? വൈശ്യനെ കൊന്ന എന്താണ് ശിക്ഷ? ശൂദ്രനെ കൊന്ന എന്താണ് ശിക്ഷ എന്ന് പറയുന്നുണ്ട്. ശൂദ്രന് കൊന്ന ശിക്ഷയൊന്നുമില്ല, അവനൊരു നേരം ഉപസിച്ചാണ് ഭക്ഷണം കഴിക്കാതെ. ബ്രാഹ്മണനെ കൊന്നു കഴിയുകയാണെങ്കിൽ അവനെ നാട് കടത്തണം, വലിയ ശിക്ഷയാണ്. പക്ഷെ കൊല്ലാൻ പാടില്ല, ജീവപര്യം നോക്കണം. അപ്പോ കൊലപാതക കുറ്റത്തിന് ഇത് ഒരിടത്തല്ല, മനുസ്മൃതി മാത്രമല്ല ഒരുപാട് ശ്രമങ്ങൾ ബ്രാഹ്മണന് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ഈ ശാസ്ത്രങ്ങളനുസരിച്ച് നമ്മൾ സംസാരിക്കുന്ന ശാസ്ത്രങ്ങൾ വെച്ചുകൊണ്ട് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് പഴയ ശാസ്ത്രങ്ങൾ ജാതി പറഞ്ഞിരുന്നത് എങ്കിൽ കൊലപാതക കുറ്റത്തിന് ബ്രാഹ്മണന് ശിക്ഷ വിധിക്കാൻ പറ്റുമോ? പറ്റുമോ? എന്തുകൊണ്ട്? തടയുന്ന ബ്രാഹ്മണൻ ഹിംസ പറഞ്ഞിരിക്കുന്നത് ശൂദ്രന്റെ സ്വഭാവമാണ് ഹിംസ. എല്ലായിടത്തും ഈ സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ശൂദ്രന്റെ സ്വഭാവമായിട്ടാണ് ഹിംസ എന്ന് പറഞ്ഞത്. ശൂദ്രന്റെ സ്വഭാവം ഹിംസയാണ്. അപ്പോ ഇവിടെ എന്താണ്? ഹിംസിക്കുന്ന ബ്രാഹ്മണനെ ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതായത് നമ്മൾ ഈ ശാസ്ത്രങ്ങളിലും മുഴുവൻ സ്മൃതികളിലും പുരാണങ്ങളിലും എല്ലാം പഴയകാലം ഈ ധർമ്മം അധർമ്മം ഒക്കെ നിശ്ചയിക്കുന്നത് ജാതികൾക്കാണ്, വ്യക്തികൾക്കല്ല. അതായത് ഇന്നത്തെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഐ പി സി, സി ആർ പി സി എന്നൊക്കെ പറയുന്നു, വിഭാഗം എന്ന് പറയുന്നത് എന്താണ്? ക്രിമിനൽ നിയമങ്ങൾ, കുറ്റങ്ങൾ, അതിൻ്റെ വകഭേദങ്ങളൊക്കെ പറയുന്നതാണ് നമ്മുടെ ഭരണഘടനയിൽ. ഇതെല്ലാം എന്ന് പറയുന്നത് ജാതിക്ക്, ഏതെങ്കിലും ഒരു ജാതിക്ക് ഒരു കുറ്റം അങ്ങനെയല്ല. പിന്നെ ആരാണ്? വ്യക്തികൾക്കാണ്. ഇപ്പൊ കൊലപാതകം ബ്രാഹ്മണൻ ചെയ്താലും അവന് ഏത് ജാതിയിൽപ്പെട്ടവൻ ചെയ്താലും അവന് ശിക്ഷ ഒന്നും ഇളവില്ല. നമ്മൾ പഴയ മുഴുവൻ ശാസ്ത്രങ്ങൾ ഒന്നിലല്ല, ഏത് സ്മൃതി എടുത്ത് പരിശോധിച്ചാലും ശരി, അവിടെയെല്ലാം ശിക്ഷ വിധിക്കുന്ന ആർക്കാണ്? ജാതികൾക്ക് വേറെ വേറെയാണ്. ഒരേ കുറ്റത്തിന് ബ്രാഹ്മണന്റെ ശിക്ഷയല്ല, ക്ഷത്രിയൻ അതല്ല, വൈശ്യൻ അതല്ല, സ്മൃതി. അപ്പോ അവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? ജന്മം കൊണ്ട് ജാതി അംഗീകരിച്ചുകൊണ്ടാണ് ഈ ശിക്ഷകളൊക്കെ വിധിക്കുന്നത്, കുറ്റങ്ങൾ തീരുമാനിക്കുന്നു, ശിക്ഷ വിധിക്കുന്നു. കുറ്റം എന്തായാലും കുറ്റം തന്നെയാണ്. ഇപ്പൊ കൊല്ലുക എന്ന് പറയുന്നത് ബ്രാഹ്മണൻ ചെയ്താലും ക്ഷത്രിയൻ ചെയ്താലും വൈശ്യം ചെയ്താലും ഒക്കെ എന്താണ്? ഇപ്പൊ ചീത്ത വിളിക്കുന്നതിന് മനുസ്മൃതിയിൽ തന്നെ ശിക്ഷ വിധിക്കുന്നു. ഇപ്പൊ ഒരു ശൂദ്രൻ ബ്രാഹ്മണന് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആറങ്കുലം നീളമുള്ള ഇരുമ്പ് പഴിപ്പിച്ച് അവന്റെ വാക്കകത്ത് കുത്തി ഇറക്കണമെന്ന്. ആരുടെ? ശൂദ്രന്റെ. ആശയം ബ്രാഹ്മണൻ ശൂദ്രനെ ചീത്ത വിളിച്ചാലോ? ബ്രാഹ്മണന്റെ അവകാശമാണ് വിളിക്കാം, അത് ശിക്ഷയിൽ. ബ്രാഹ്മണന് അങ്ങനെയുള്ള അവകാശമാണ് ശൂദ്രനെ ചീത്ത വിളിക്കാം, അവിടെ ശിക്ഷയില്ല. ഒരേ കുറ്റമാണ് രണ്ടുപേർക്കും, ഒരാൾക്ക് ശിക്ഷയുണ്ട്, വേറൊരാൾക്ക് ശിക്ഷയില്ല. അപ്പൊ ഇത് പഴയ ഈ വിധി നിഷേധങ്ങളെല്ലാം എന്താണ്? ജാതിക്കനുസരിച്ചാണ്, ആ ജാതി ജന്മം കൊണ്ടേ തീരുമാനിക്കാൻ പറ്റും. പിന്നെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് പറയുന്നതോ? അതെന്താണ് പിന്നെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അത് പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരായിട്ടൊരു ചിന്താഗതി എന്ന രൂപപ്പെട്ടു വന്നതാണ്. ചിലർക്കത് ഇഷ്ടപ്പെട്ടില്ല, ജന്മം കൊണ്ടുള്ള ജാതി. അതിന് പകരം ഒന്നും ജാതി ഇല്ലെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കൊന്നും ഒന്നും മനുഷ്യന് വളരാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പുതിയൊരിത് കൊണ്ടുവന്നു, എന്നാ നമുക്ക് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി കണക്കാക്കാം എന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ കണക്കാക്കുന്നിടത്ത് ഈ പറയുന്ന ധർമ്മാധർമ്മങ്ങൾ തീരുമാനിക്കുന്നിടത്തും ഇതുപോലെ പ്രായശ്ചിത്വങ്ങളും ശിക്ഷയൊക്കെ തീരുമാനിക്കുന്നിടത്തും പിന്നെ അതെല്ലാം ജന്മം കൊണ്ട് സ്വീകരിച്ചാലേ ശരിയാവും. അതില്ലെന്നല്ലേ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി തീരുമാനിക്കാൻ പറ്റില്ലെന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മനസ്സിലായില്ലേ? പറഞ്ഞു പിന്നെ ആര് ക്രിസ്തുവെന്ന് വെച്ചാൽ നിങ്ങൾ സ്വാമിമാരാണ്. സമൂഹത്തിനൊന്നും അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. ഇന്നത്തെ ഹിന്ദുത്വവാദികളും പഴയ ഈ അതിക്രമങ്ങളെ, അനാവശ്യങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പണ്ട് പറഞ്ഞ ഒരാശയത്തെ പൊക്കിക്കൊണ്ടുവരികയാണ്. എന്താണ്? ജാതി ജന്മം കൊണ്ടല്ല, ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ചാണെന്ന് പറയുന്നത്. അത് അബദ്ധമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. പറഞ്ഞ മനസ്സിലായോ എന്താണ് അതിന്റെ അബദ്ധം എന്നുള്ളത്? അതൊരിക്കലും ഇവർ പറയുന്ന എന്താണ് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച്, അത് പണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു എന്നാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് അസംബന്ധമാണ്. അങ്ങനെ ബ്രാഹ്മണത്തെ കൊല്ലുന്ന ബ്രഹ്മഹത്യാവാം. ഉപദ്രവിക്കുന്നതിനൊക്കെ ഈ പറഞ്ഞവരാണ് ചീത്ത വിളിച്ച അവന്റെ വാക്യകത്ത് മനുസ്മൃതി പറയുന്നത് ബ്രാഹ്മണന്റെ മുമ്പിൽ നിന്ന് അതോവായു ഇട്ട് കഴിഞ്ഞാൽ അവന്റെ ആസനത്തിന്റെ കുറെ ഭാഗങ്ങൾ ചെത്തിക്കളഞ്ഞാൽ മതി, മൊത്തം ചെത്തുണ്ട്. കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു. അല്ല അത് ആവർത്തിക്കുകയാണെങ്കിൽ നല്ല കുറ്റിയുണ്ട്, മരക്കുറ്റി, അത് അതുവഴി മേളിലോട്ട് അടിച്ചു കയറ്റുന്നു. ഇതൊക്കെയാണ് ശിക്ഷ പറഞ്ഞത്. അപ്പോ ഇതെല്ലാം ജന്മം കൊണ്ട് ജാതി എന്ന് തീരുമാനിച്ചാൽ മാത്രമേ ഈ പറയുന്ന ജാതി ധർമ്മങ്ങൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി തീരുമാനിക്കുക എന്ന് പറയുന്നത് ശാസ്ത്രങ്ങളിലുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ആശയമുണ്ട്, ഗീതയിലുണ്ട്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്നൊക്കെ ഗീതയിലും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ അതല്ല നമ്മുടെ ശാസ്ത്രങ്ങളിൽ. അതൊരു എതിരായ ഒരു ആശയം വന്നെയാണ്. കുറച്ചു പേര് ജന്മനാ ജാതിയെ സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ച കുറച്ചു പേര് ഇങ്ങനെ മറിച്ചൊരാശയം കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും നിലനിന്നില്ല, പ്രായോഗികമായി സമൂഹത്തിൽ അത് നടപ്പിലാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മൃതികൾക്കെല്ലാം എതിരാണ്. ഇവരുത്തന്റെ ധർമ്മം എന്താണെന്ന് തീരുമാനിക്കണമെങ്കിൽ ആദ്യം അവന്റെ ജാതി നോക്കും. അതുകൊണ്ട് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് പറയുന്നത് ഇന്നത് ബോധപൂർവം പ്രചരിപ്പിക്കുകയാണ്. എന്തിന്? പണ്ടത്തെ ഈ ജാതി വ്യവസ്ഥയുണ്ട്, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി. അതൊരു എക്സ്ക്യൂസാണ്, ന്യായീകരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പറയുകയാണ് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ജാതി എന്നൊക്കെ പറയുന്നത്. അർത്ഥമുണ്ടാക്ക ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എന്തേ സംഭവിക്കൂ? വ്യക്തി ഇവരെ മനുഷ്യൻ, മനുഷ്യനെന്ന് പറയും. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ ഭേദമുണ്ട്, ജാതിയാണ്. പക്ഷെ നമ്മുടെ ഈ സ്മൃതികളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം അതിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മങ്ങളെല്ലാം നടപ്പിലാവണമെങ്കിൽ ജന്മം കൊണ്ടുള്ള ജാതി അംഗീകരിച്ചേ മതിയോ? ഗുണകർമ്മങ്ങൾക്കുള്ള ജാതി അംഗീകരിച്ചാൽ അതൊന്നും നടക്കത്തില്ല. ഒത്തിരിയുണ്ട്, ഗോതമസ്മൃതി, ജാഗ്രവാക്യ സ്മൃതി, ദക്ഷസ്മൃതി, നാരദസ്മൃതി, ആരീതസ്മൃതി, അത്രി സംഗീത, ഒത്തിരിയുണ്ട്, ഒരുപാട് സ്മൃതി. ഇതെല്ലാം ഒരുപോലെ തന്നെ കാര്യങ്ങൾ പറയുന്നു. അതാണ് ഗുരു പറയുന്നത്. എന്ത്? അങ്ങനെ ഒരു ജാതി, ജാതി ഒന്നേ ഉള്ളൂ. എന്ത്? മനുഷ്യ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യരിൽ വ്യക്തിഭേദം വരും, ജാതി ഭേദം വരും. അത് അംഗീകരിക്കും. വ്യക്തികൾക്ക് ഭേദമുണ്ട്, നല്ല പ്രവൃത്തി ചെയ്യുന്നവരും മോശം പ്രവൃത്തി ചെയ്യുന്നവരും ഇല്ല. മനുഷ്യരിൽ വരുന്ന ഭേദമാണ്, ജാതി ഭേദമാണ്. ഇതാണ് ഇതിൽ നിന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അപ്പോ ഈ ജാതികളെ നിഷേധിച്ചു കഴിഞ്ഞാൽ ജന്മനായുള്ള ജാതിയെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതി രണ്ടിനെയും നിഷേധിച്ചു കഴിഞ്ഞു. പിന്നെ ഈ ശാസ്ത്രങ്ങളിൽ പറയുന്ന എല്ലാ ധർമ്മങ്ങളെയും നിഷേധിക്കാം. പിന്നെ അതൊക്കെ ഇവിടെ അനന്തം നിലനിൽക്കില്ല, കാരണം അത് ജാതിക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല, ജാതി ധർമ്മങ്ങളാണ് അവിടെ വിധിച്ചിരിക്കുന്നത്. ആ ജാതി ധർമ്മങ്ങളെല്ലാം നിഷേധിക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഗുരു പറയുന്നത്. എന്താണ് മനുഷ്യന് ജാതിയില്ല എന്ന് പറഞ്ഞാൽ ജാതി ധർമ്മങ്ങളും ഒരുപാട് ആഴത്തിൽ ചിന്തിച്ചിട്ടാണ് അങ്ങനെ ഒരു നിലപാട്. ഇത് ജൈനന്മാരുടെ ആദി പുരാണം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, 8-ാം നൂറ്റാണ്ടിൽ എഴുതിയാണ്. എന്നുവെച്ചാൽ പല ഗ്രന്ഥങ്ങളും നഷ്ടപ്പെട്ടു പോയി, കിട്ടിയിട്ടുള്ളതെന്നാണ് ആദി പുരാണത്തിൽ ഇതേ കാര്യം പറയുന്നത്. മനുഷ്യൻ ഒരു ജാതിയെ കണക്കാക്കാൻ പറ്റും, അത് മനുഷ്യത്വം മാത്രമാണ്, വേറെ ഒരു ജാതിയും സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. ബുദ്ധനാണെങ്കിൽ നേരിട്ട് തന്റെ ഉപദേശങ്ങളിൽ പറഞ്ഞു, ഇന്നും കിട്ടും. അതാണ് ഗുരു പിന്തുടരുന്നതും അതേ സരണി, ആ മാർഗത്തിൽ തന്നെ. ഇനി വേറെന്ന് പറയുന്നതാണ് എന്താണ് ജാതിയെക്കുറിച്ച് നമ്മൾ പറയുന്നതൊക്കെ ശരിയെന്നാണ്. ജാതി ഇങ്ങനെ ബ്രാഹ്മണ ക്ഷത്രിയ എന്നൊക്കെ പറയുന്നു, ജാതി അത് മോശം തന്നെയാണ്, പഴയകാലത്തൂടെ അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളയുന്നു. ഇന്ന് ഞങ്ങൾ പറയുന്നത് ജാതിയെക്കുറിച്ചല്ല, വർണ്ണത്തെക്കുറിച്ചാണ്. ജാതി വേറെ, വർണ്ണം വേറെ. ഇതും ഒന്നുകിൽ ബോധമില്ലാതെ പറയുന്നു, അല്ലെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നു, രണ്ടിലേതെങ്കിലും ഒന്നാണ്. ജാതി വേറെ, വർണ്ണം വേറെയാണ്. ജാതി ധർമ്മം വേറെ, വർണ്ണധർമ്മം വേറെ. അതിന് അവർ പറയും എന്താണ്, ബ്രിയതേ ഇതി വർണ്ണ, ഒരുത്ത സ്വീകരിക്കുന്നതാണ് അവൻ്റെ വർണ്ണം, ജന്മനാവുള്ള അല്ലെന്നാണ്. ഈ പറയുന്നതിന് അബദ്ധമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ വർണ്ണം എന്ന് പറയുന്ന ശബ്ദ രൂഢ ശബ്ദമാണ്. വർണ്ണശബ്ദത്തിന് പല അർത്ഥമുണ്ട്. ഇപ്പൊ കളർ, കളർ എന്നുള്ള അർത്ഥമുണ്ട് വർണ്ണത്തിൽ. പക്ഷെ വർണ്ണ എന്ന് പറയുന്ന ശബ്ദം ജാതി എന്നുള്ള അർത്ഥത്തിൽ രൂഢമാണ്, ഗുണാദി ശ്രദ്ധിക്കുന്നതാണ്, അത് രൂഢശബ്ദമാണ്. അപ്പൊ ജാതി എന്നുള്ള അർത്ഥത്തിൽ അത് രൂഢമാണ്. വെച്ചാൽ അതിൻ്റെ വെറിയതെ വർണ്ണ എന്ന് വിത്പത്തി പറഞ്ഞു എന്ന് വിചാരിച്ചത് അതിൻ്റെ അർത്ഥം മാറത്തില്ല. വിത്പത്തിക്കനുസരിച്ച് അർത്ഥം മാറുന്നതല്ല, ജാതി തന്നെയാണ് വർണ്ണം. ഒരു വ്യത്യാസം. കാരണം എന്തുകൊണ്ട് നമ്മുടെ ഈ ശാസ്ത്രങ്ങളിലെല്ലാം ജാതി വർണ്ണ ശബ്ദങ്ങൾ പര്യായമായിട്ടാണ് പ്രയോഗിക്കുന്നത്. ചിലടത്ത് ജാതി എന്ന് പറയും, ചിലടത്ത് വർണ്ണം. ഇപ്പൊ ഗീതയിൽ വർണ്ണമെന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഭാഷകാരന് അർത്ഥം പറയുമ്പോൾ ഇവിടെ ജാതി എന്ന അർത്ഥം പറഞ്ഞു. എന്തുകൊണ്ട്? വർണ്ണത്തിന് ജാതി എന്നാണ് അർത്ഥം. ഈ ഭാഷകാരന്മാരെല്ലാം വർണ്ണത്തിന് അർത്ഥം ജാതി എന്നാണ് പറയുന്നത്. അത് വ്രിയതേ വർണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംസ്കൃതം അറിയാത്ത ആൾക്കാരെ പറ്റിക്കുന്ന ആധുനിക ഹിന്ദുത്വവാദികളുടെ മുറിവിദ്വാന്മാരുടെ അഭ്യാസ പ്രകടനങ്ങളൊന്നും കേട്ട് പേടിച്ചു പോയത്. അതൊക്കെ ഒരു അസംബന്ധമാണ്. അപ്പൊ ജാതി എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ വർണ്ണമെന്ന് പറഞ്ഞാലും പിന്നെ ജാതിക്കൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പഴയകാലത്തുണ്ടായിട്ടുണ്ട്. കാരണം ഈ നമ്മളെ ഈ സാഹിത്യങ്ങളിലൊക്കെ എല്ലാ സാഹിത്യത്തിനും ഏത് സാഹിത്യം എടുത്താലും അവിടെ ജാതിയും വർണ്ണമൊക്കെ കിടന്നു. ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഭരണത്തെ തീരുമാനിക്കുന്ന നിറം കൊണ്ടാണ്. ഇത് മഹാഭാരതത്തിൽ വരുന്നുണ്ട്, പത്മപുരാണത്തിൽ വരുന്നുണ്ട്. പത്മപുരാണത്തിൽ സ്വർഗഖണ്ഡത്തിൽ നാരദൻ ഒരു രാജാവും തമ്മിലുള്ള സംഭാഷണം, അവിടെ പറയുന്നു വർണ്ണം നിറം കൊണ്ടാണ് ഈ ജാതികൾ വരുന്നത്. അതിന് പറയുന്നു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വെളുപ്പ്, വെളുപ്പ് എന്ന് വെച്ചാൽ വെളുപ്പ് കലർന്ന, വെളുപ്പ് കൂടുതലുള്ളവർ വർണ്ണം. ക്ഷത്രിയൻ എന്ന് വെച്ചാൽ ചുവപ്പ്, ചുവപ്പ് കൂടുതലുള്ള വർണ്ണം. മറ്റതിനോട് കലർന്ന വർണ്ണമാണ് പറയുന്നത്, അല്ലാതെ കുങ്കുമം പോലെ ചുവന്ന മനുഷ്യനൊന്നും, പാല് പോലെ വെളുത്ത മനുഷ്യൻ. വൈശ്യൻ മഞ്ഞ, ശൂദ്രം കറുപ്പ്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അതിൽ തന്നെ കണ്ണിക്കുന്നുണ്ട് ഇത് ശരിയാകും. മഹാഭാരതത്തിന് ഇതേ കാര്യം, മഹാഭാരതത്തിൽ ഗൃഹവും ബൃഹസ്പതിയും തമ്മിലാണ് ചർച്ച ചെയ്യുന്നത്. അവർ രണ്ടുപേരുടെ അഭിപ്രായമായിട്ടാണ് പറയുന്നത്. പക്ഷേ പറഞ്ഞു അതങ്ങനെ തീരുമാനിക്കാൻ പറ്റും, കാരണം ഇപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുന്നതിൽ പല കളറുണ്ട്, കറുത്ത ബ്രാഹ്മണനുണ്ട്. അതുകൊണ്ട് അങ്ങനെ വർണ്ണം വെച്ചത്, നിറം വെച്ചിട്ട് വർണ്ണം തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പത്മപുരാണത്തിൽ പറയുന്നത് എന്താണ്, ആദ്യം മനുഷ്യരെല്ലാം ബ്രാഹ്മണരായിട്ടാണ് സൃഷ്ടിച്ചത്. ഇത് ഋഗ്വേദത്തിൽ പറയുന്നതിന് വിരുദ്ധമാണ്. ഈ ഇവിടെ എല്ലാം ഇതിനെക്കുറിച്ച് പറയുന്ന മുഴുവൻ പരസ്പര വിരുദ്ധമായിട്ടാണ്. ഒരിടത്ത് പറയുന്നതായിരിക്കില്ല വേറെടുത്ത് പറയുന്നത്. ഋഗ്വേദത്തിൽ പറയുന്ന ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയൊക്കെ വേറെ വേറെ സൃഷ്ടിച്ചതാണ് തുടക്കത്തിൽ. ഇവിടെ പറയുന്ന എന്താണ്, എല്ലാവരെയും ബ്രാഹ്മണനായി സൃഷ്ടിച്ചു, പിന്നെ ഓരോരുത്തരും ചെയ്ത തൊഴിലനുസരിച്ച് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇങ്ങനെ തിരിഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെയാണ് മാറ്റം വന്നത്. എന്തായാലും ഈ വർണ്ണം എന്ന് പറയുന്നതിന് നിറവുമായിട്ടോ അല്ലെങ്കിൽ ഒരാൾ സ്വീകരിച്ചത് കൊണ്ടാണോ അങ്ങനെയൊന്നും ഒരാൾക്കുമില്ല. കാരണം വർണ്ണം എന്ന് പറഞ്ഞാൽ ജാതി, ജാതി എന്ന് പറയുന്നത് പഴയ ശാസ്ത്രങ്ങളനുസരിച്ച് ജനിക്കുമ്പോഴേ ഉള്ളത് തന്നെയാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു എന്താ കാരണം. അതുകൊണ്ട് മഹാഭാരതത്തിനും ഇനി മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട് ധർമ്മപുത്രരുടെ ഒരു സംഭാഷണം, ജന്മം കൊണ്ട് ജാതി തീരുമാനിക്കാനേ പാടില്ല, അങ്ങനെ പാടില്ല. പിന്നെ എന്താണ് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കും, അങ്ങനെ പറയുന്നുണ്ട് ഗീതി പറയുന്നതെന്നും സ്പഷ്ടമായി പറയുന്നു. പക്ഷെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കണമെന്ന് പറയുന്നിടത്തും ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഇതാണ്, എന്താണ് ബ്രാഹ്മണ ജാതി, അത് ജന്മം കൊണ്ടാണ്, അവന്റെ കർമ്മം പൂജയായിരിക്കും. ക്ഷത്രിയ ജാതി ജന്മം കൊണ്ടാണ്, അവന്റെ കർമ്മം യുദ്ധമാണ്, അങ്ങനെയാണ്. അല്ല യുദ്ധം ചെയ്തുകൊണ്ട് ക്ഷത്രിയനാകുന്നതല്ല, അവന്റെ ജാതി ക്ഷത്രിയനായതുകൊണ്ട് അവന്റെ കർമ്മം യുദ്ധം, അവന്റെ ജാതി വൈശ്യനായതുകൊണ്ട് അവന്റെ കൃഷി, അവന്റെ ജാതി ശൂദ്രനായതുകൊണ്ട് അവന്റെ പ്രവൃത്തി സേവ. അപ്പൊ ഇത് പാരമ്പര്യമായാണ് അവിടെയും ജാതി ശ്രദ്ധിക്കുന്നത്, പക്ഷെ പ്രവൃത്തി വേറെ. വീണ്ടും അവിടെ ഉച്ചദേവത്വങ്ങളെ പറയും. പിന്നെ ഒരു ബ്രാഹ്മണനായി ജനിച്ച് അവൻ പൂജ ചെയ്യുന്നില്ല, പൂജ പഠിച്ചില്ല, ചെയ്യുന്നില്ല. എന്നാൽ എന്ത് സംഭവിക്കും? അതിനും പറയുന്നുണ്ട് അവൻ നാമമാത്ര ബ്രാഹ്മണൻ, എന്നാലും അവൻ പേരുകൊണ്ട് ബ്രാഹ്മണനാണ്. പക്ഷെ ബ്രാഹ്മണന്റെ ആനുകൂല്യങ്ങളൊന്നും അവന് കിട്ടില്ല, ഇത്രയേ ഉള്ളൂ. ബ്രാഹ്മണൻ തന്നെയാണ്, ക്ഷത്രിയ യുദ്ധം ചെയ്യുന്നെങ്കിൽ അവൻ ഭീരുവായ ക്ഷത്രിയാണ്, അവൻ ക്ഷത്രിയനല്ലാതെ ആകത്തില്ല. ശൂദ്രൻ സേവ ചെയ്തില്ലെങ്കിൽ അവൻ അലസനായ മടിയനായ ശൂദ്രൻ. അപ്പൊ ആ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ടല്ല അവൻ ജാതിപ്പെടുന്നത്, ചെയ്യാതിരുന്നാൽ അവൻ ആ ജാതി തന്നെയാണ്. പക്ഷെ അവനെന്ത് വരുന്നു, ചെയ്യുന്നതിൻ്റെ ഗുണമാണോ ദോഷമാണോ ഒന്നും അവന് വരത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ ശാസ്ത്രങ്ങളിലെല്ലാം പറയുന്നത് ജന്മം കൊണ്ടുള്ള ജാതിയാണ്. മറ്റേ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് ആൾക്കാർ ഗീതയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഗുണകർമ്മങ്ങൾക്കൊക്കെ അനുസരിച്ചാണ് ജാതി എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലാത്തതുകൊണ്ടാണ്, അവരൊക്കെ വലിയ ഗുരുക്കന്മാരായിട്ട് വിലസുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ ഈ പറയുന്ന ശാസ്ത്രങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് അറിവില്ലാത്ത. പിന്നെ ഇന്നിരുന്നു കൊണ്ട് ഭാവന കൊണ്ട് നമുക്ക് പറയാം എന്താണ് നല്ല ഗുണമുള്ള ബ്രാഹ്മണനാണ്. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ ഭാവനകളാണ്, അതിനീ പറയുന്ന ശാസ്ത്രങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ, ഈ പറയുന്ന പരമാബദ്ധമാണ്, ഒരർത്ഥവും. പിന്നെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ ഒന്നേ പറയാൻ പറ്റും. എന്താണോ എന്താ പറയുക, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണെന്നോ ക്ഷത്രിയെന്നോ വൈശ്യനെന്നോ പറയാൻ പറ്റില്ല, ഗുണകർമ്മങ്ങളുള്ള മനുഷ്യൻ ഇത്രേ പറയാൻ പറ്റും. കാരണം ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശബ്ദങ്ങളെല്ലാം തന്നെ ജാതികളിൽ രൂഢമാണ്, എന്നുവെച്ചാൽ അതിൽ ഉറച്ച ശബ്ദമാണ്, അതിന് വേറെടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. നൂറുകണക്കിന് ശാസ്ത്രങ്ങളിൽ എഴുതി പിടിപ്പിച്ച് അത് പതിഞ്ഞുപോയ ശബ്ദങ്ങളാണ്. പിന്നെ ഗുണവും കർമ്മമായിട്ടൊന്നും ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റത്തില്ല, യോജിപ്പിച്ചാൽ അത് വിജയിക്കത്ത. അതുകൊണ്ട് ഒരിടത്തും പോയിട്ട് ഞങ്ങളുടെ ഗുരു ബ്രാഹ്മണനാണ് ബ്രഹ്മജ്ഞാനിയാണെന്നൊന്നും പ്രസംഗിച്ചടെ, അത് പരമാബദ്ധമാണ്. പിന്നെ എന്ത് പ്രസംഗിക്കണം? മനുഷ്യനാണെന്ന് പറയും, അതിനപ്പുറം ബ്രാഹ്മണനാണ് മാങ്ങാത്തൂരിയാണെന്നൊന്നും പറഞ്ഞുകൂടെ, സംബന്ധമാണ്. ചില ബ്രാഹ്മണൻ മഹാബ്രാഹ്മണനാണെന്ന് പറയും. പക്ഷേ അവർക്കൊരു ഗുണമുണ്ട്, അവര് ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ വേദങ്ങളിലും ഈ മനുസ്മൃതിയിലും ഈ പുരാണങ്ങളിലും ഒക്കെ ഈ പറയുന്ന ബ്രാഹ്മണ ക്ഷത്രിയ ശബ്ദങ്ങളിൽ ഈ ജന്മം കൊണ്ട് ജാതി എന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ അവർ കീറിക്കളയും, വെട്ടിക്കളയും. എന്നിട്ട് ഗുണകർമ്മങ്ങൾ അനുസരിച്ചാണ് ജാതി എന്ന് പറയുന്ന ഭാഗം മാത്രമുള്ളൂ. അപ്പൊ അവർക്ക് പ്രശ്നമൊന്നുമില്ല, ബാക്കിയെല്ലാവരും വെട്ടിക്കളഞ്ഞു. അപ്പൊ അവർ പറയുന്നത് ശരിയാണ്, മറ്റാരും വായിക്കില്ലല്ലോ, വേറെ അഭിപ്രായം വരില്ലല്ലോ. അവരെ സംബന്ധിച്ച് ബാക്കിയുള്ളത് ഇല്ല. അപ്പൊ നമ്മുടെ ഇത്രയുള്ള വേദം അവരെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ, ബാക്കിയവർ വെട്ടിക്കളഞ്ഞില്ല, അതൊന്ന് വേദമേ. അപ്പൊ അവരുടെ നിലപാട് പുതിയൊരു നിലപാടാണ്, ദയാനുസരിച്ച് മനസ്മൃതിയിൽ ഇത്രയൊക്കെ ഉണ്ടല്ലോ. അതവർ ചുരുക്കി ചുരുക്കി ഒരു 1000 ശ്ലോകമാണ്, എന്നിട്ട് അതിനകത്ത് ഈ പറയുന്ന ഒരു കുഴപ്പവും കാണത്തില്ല, നല്ലതേ പറയാം. അപ്പൊ അവർക്ക് പറയാം, അവര് അവരുടെ സിദ്ധാന്തം ശരിയാക്കാൻ വേണ്ടി ശാസ്ത്രത്തെ പരിഷ്കരിക്കുക, അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് പറയാൻ എന്താ, അവർ മൊത്തം എഡിറ്റ് ചെയ്യാണ്, എഡിറ്റ് ചെയ്തിട്ട് ശരിയാക്കി. പക്ഷെ അത് കൊണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് അതുപോലെ പറയാൻ പാടില്ല. ഇങ്ങനെയുള്ള വേദങ്ങളെയും പുരാണങ്ങളെയും ഉപനിഷത്തുകളെയൊക്കെ അംഗീകരിക്കുകയും പിന്നെ എന്താണ് ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണൻ എന്നൊക്കെ പറയുന്നത് അബദ്ധമാണ്. അത് അംഗീകരിച്ചുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നുള്ള ശാസ്ത്രബോധം ഈ ആൾക്കാർക്കില്ല. അവിടെയാണ് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് ഭാഷ്യത്തിൽ ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത്. മനസ്മൃതി അതിനെ പറയുന്നത് മനസ്സുമൃതി ജന്മനാ ജാതേ ശൂദ്ര. വേറെടുത്ത് പറയും ജന്മനാ എല്ലാവരും ബ്രാഹ്മണരാണ്, ഇതൊക്കെ പറയും. നമ്മൾ ഏതെങ്കിലും ഒരു ആശയം ഇതിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ ഇതിനെല്ലാം കോൺട്രഡിക്ടറി എവിഡൻസ്, എന്നുവെച്ചാൽ പരസ്പര വിരുദ്ധമായ തെളിവുകൾ വരും, നമുക്കൊന്നും പറയാൻ പറ്റാതായി. ഇതാണ് ഇതിന്റെ കുഴപ്പം. നമ്മൾ ഇത് കാര്യം പറഞ്ഞു വരുമ്പോൾ എന്തോ ഇതിന് നേരെ വിപരീതമായ ഇതാ അവിടെ കിടക്കുന്നു, അത് പറഞ്ഞു വരുമ്പോൾ എന്തോ അതിന് വിരുദ്ധമായി ഇവിടെ കിടക്കുന്നു. അങ്ങനെയാണ് കോൺട്രഡിക്ടറി എവിഡൻസ് എന്ന് ഇത് നിറയെ ഉള്ളു. അപ്പൊ ആർക്കും ഇവിടെ നിന്നെങ്കിലും എന്തെങ്കിലും പൊക്കിക്കൊണ്ടു വന്നിട്ട് ഇതാണ്ട ഞാൻ പറഞ്ഞണ്ട ഇതാണ് ശരിയെന്ന് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ട് ഇത് ഓരോ സമയത്ത് ഓരോരുത്തരും വായി തോന്നിയത് ഓതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞവരും മനസ്സിൽ തോന്നി എഴുതി വെച്ചാണ് ഇതൊക്കെ അവരവരുടെ ഭാവനകൾ ഒക്കെ അനുസരിച്ച് ഓരോരുത്തരും എഴുതി വിടുകയാണ്. അങ്ങനെ അപ്പോ അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതി വിട്ടു, ബാക്കിയുള്ളവന്മാരെല്ലാം ഇത് ശാസ്ത്രം മൂത്രം എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ പറയാണ്. ഇത് കുടിക്കും, ഇതിനകത്ത് നിറയെ അസംബന്ധങ്ങളാണെന്ന് പഠിച്ചവരല്ലേ മനസ്സിലാവും. സംസ്കൃതം പഠിക്കണം, ഇതൊക്കെ വായിക്കണം, അല്ലാതെ പൊട്ടന്മാർക്കൊന്നും മനസ്സിലാകും. പഠിക്കുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാവുന്നു. മുഴുവൻ ഇങ്ങനെ എന്താണ് ഓരോരുത്തരുടെ ഭാവനകൾ എഴുതി കയറ്റിയിരിക്കുന്നത്. ഇതെന്തോ വലിയൊരു സമ്പത്താണ്, വലിയ സ്വത്താണ്, മാങ്ങയാണ്, തേങ്ങയാണെന്ന് പറയും. ഇതൊന്നും വായിച്ചിട്ടില്ല സാധനം, ആരെങ്കിലും പറയുന്ന കഥകൾ കേട്ട് പറയുന്നു. ഈ പുരാണങ്ങളിൽ മുഴുവൻ ഇത്തരം അസംബന്ധങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. കാൽ കാശിന് വിലയില്ലാത്ത ഇന്നത്തെ മനുഷ്യന് ഒരു ഗുണവും ചെയ്യാം, കാര്യങ്ങളെ ഒട്ടും മുക്കാൽ 90% എന്ന് വേണമെങ്കിൽ പറയാം. അത് വെച്ചിട്ടാണ് ഇവർ ഇതൊക്കെ പറയാൻ നടക്കുന്നത്. വർണ്ണം വേറെയാണ്, ജാതി വേറെയാണ്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ജാതി. ഇതൊന്നും ഗുരു അംഗീകരിക്കുന്ന, ഗുരു പറഞ്ഞു മനുഷ്യന് ഒരു ജാതിയോ അത് എന്താണ് മനുഷ്യത്വമാണ്, അത് ഗുണകർമ്മങ്ങൾക്കൊന്നും അനുസരിച്ചല്ല. പിന്നെ എന്തിനനുസരിച്ചാണ്? വ്യക്തിക്കനുസരിച്ച്. മനുഷ്യത്വം എങ്ങനെയാണ്, എങ്ങനെയാണ് മനുഷ്യത്വം മനുഷ്യരിക്കുന്നത്? ജീവശാസ്ത്രപരമായി വരുന്ന അടയാളങ്ങളാണ്. എന്നുവെച്ചാൽ ജീവികളുടെ വർഗീകരണം നടത്തുമ്പോൾ മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അടയാളങ്ങളാണ് എന്ന് പറയുന്നത് മനുഷ്യത്വം. അല്ലാതെ അവൻ എന്താണ് നല്ലവനാണോ ചീത്തയാണോ, നല്ലവനായാലും ചീത്തയായാലും ബ്രഹ്മജ്ഞാനിയായാലും അജ്ഞാനിയായാലും എല്ലാവരും എന്ത് തന്നെ ഒരു ജാതിയാണ് മനുഷ്യരെ. ഇതാണ് ഗുരുവിന്റെ സിദ്ധാന്തം. ഇത് മനസ്സിലാക്കിയ പിന്നെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ജാതി, അല്ലെങ്കിൽ നിറമനുസരിച്ചാണ് ജാതി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇതിനെ ന്യായീകരിക്കാൻ എക്സ്ക്യൂസുകളുമായിട്ട് വരുന്നവർ ഓടിച്ചു വിടും. ഉണ്ട് ഏത് ഗുരുവാണെങ്കിലും വിവരമില്ലാത്തതുകൊണ്ടാണ്. ഗുരുവായിരുന്നുള്ള എനിക്ക് പ്രശ്നമില്ല, ഞാൻ വെട്ടിത്തുറന്ന് പറയും. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അബദ്ധമാണെന്ന് വെച്ചാൽ ഞാൻ അബദ്ധം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു? നമ്മുടെ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാണ്, അല്ല എൻ്റെ അഭിപ്രായം പറയുന്നതല്ല. നമ്മുടെ ഇവിടെ എഴുതി കൂട്ടിയിരിക്കുന്ന സ്മൃതികൾ, ഇതിഹാസം, പുരാണം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ്. സംസ്കൃത ഭാഷ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാണ്, വെറുതെ എൻ്റെ അഭിപ്രായം പറയുന്നത്. വർണ്ണം വേറെയാണെന്നും ജാതി വേറെയാണെന്നും പറയുന്നത് പരമാബദ്ധമാണ്. വർണ്ണം തന്നെ ജാതി, ജാതി എന്ന് പറയും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്നൂടെ പറയും. ഇനി അവരെന്തെങ്കിലും സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണമെങ്കിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും എനിക്കത് അറിയത്തില്ല. നമ്മുടെ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയണമെങ്കിൽ ആ പറയുന്ന അബദ്ധം പരമാവധി. അവിടെ ഗുരു പറഞ്ഞ ഒന്നേ ഉള്ളൂ, ഏത്? മനുഷ്യണ മനുഷ്യത്വം ജാതി, അത്രയേ ഉള്ളൂ. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ സംസ്കൃത ഡിക്ഷണറി എടുത്താൽ വർണ്ണം എന്നുള്ളതിന് ജാതിയിൽ നിന്ന് അർത്ഥം കൊടുക്കും, കാരണം അത് സംസ്കൃതം അറിയാവുന്നവരായിരിക്കും. അത് അതിൻ്റെ വിശദീകരണങ്ങളൊന്നും ഏത് ഗുരു പറഞ്ഞു എന്ന് വിചാരിച്ചു കാര്യമൊന്നും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗുരു ഒരാളെ ഉള്ളൂ, അതേ പഠിക്കാവൂ. ഒരുപാട് ഗുരുക്കന്മാരുണ്ടായ പ്രശ്നമാണ് ഒരു ഗുരുവായി കൂടുതൽ ഗുരു വേണ്ട. അത് ഹിസ്റ്ററിയെ കുറിച്ച് പറഞ്ഞാലേ ബൗദ്ധ സാഹിത്യങ്ങളിൽ പോലും ഈ ജാതിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ബ്രാഹ്മണൻ ക്ഷത്രിയൻ, ബുദ്ധൻ തന്നെ ക്ഷത്രിയനായിരുന്നു, അതിനും പഴക്കമുള്ള 2500 വർഷത്തിന് മുമ്പ് പഴക്കമുള്ള വ്യക്തമായ ഹിസ്റ്ററിയൊന്നും നമുക്കില്ല. പിന്നെ നമുക്കാകെ ആ കാലത്തെക്കുറിച്ച് കിട്ടുന്നത് ഈ സാഹിത്യങ്ങളിൽ നിന്നാണ്, അവിടുന്ന് തുടർന്ന് ഇങ്ങോട്ട് വരുന്ന സാഹിത്യങ്ങളിൽ നിന്നാണ്, പ്രധാനമായിട്ടും പാലിയും സംസ്കൃതം രണ്ട് ഭാഷകളിലുള്ള സാഹിത്യങ്ങളിൽ നിന്ന്. അപ്പൊ ഈ രണ്ട് സാഹിത്യങ്ങളും അന്ന് ഈ ജാതികളെ കുറിച്ചുള്ള പരാമർശങ്ങൾ. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലും പഠനം നടത്തിയിട്ടുള്ളത് ഇംഗ്ലീഷുകാർ. അപ്പൊ ഇവർക്കും ഒരേ അഭിപ്രായം, പല അഭിപ്രായം, പല അഭിപ്രായങ്ങളാണ് ഇവർ എഴുതുന്നത്. അപ്പോ അന്ന് ജാതി ഭേദം ഉണ്ടായിരുന്നെങ്കിലും ചിലരുടെ അഭിപ്രായങ്ങൾ അത് പിൽക്കാലത്ത് വന്നതുപോലെയുള്ള ഉച്ചനീചത്വങ്ങൾ ഇത്രയും ഉണ്ടായിരുന്നില്ല. അതിന് മഹാഭാരതം വെച്ചുകൊണ്ട് തന്നെ പറയുന്നു ഡോക്ടർ അംബേദ്കർ പറയുന്നത്, മഹാഭാരതത്തിൽ ധർമ്മപുത്രരുടെ രാജസ്വീകം നടക്കുമ്പോൾ അവിടെ ശൂദ്രൻ മന്ത്രി ഉണ്ടായിരുന്നു, ശൂദ്രനായ മന്ത്രി അവിടെ അഭിഷേകം നടക്കും എന്ന് പറയുമ്പോൾ അവിടെ അന്ന് ശൂദ്രൻ ജോലി സ്ഥാനം ഉണ്ടായിരുന്നു കൊട്ടാരത്തിൽ. അസിം മനുസ്മൃതിയിൽ ശൂദ്രനെ കുറിച്ച് പറയുന്നത് എന്താണ്? അവന് വിദ്യാഭ്യാസത്തിനേ അർഹതയില്ലെന്നാണ്, പിന്നെ അവനങ്ങനെ മന്ത്രിയാകും? മന്ത്രിയാണെങ്കിൽ എല്ലാ തന്ത്രങ്ങളും എല്ലാ ഉപായങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചവനായിരിക്കും. അപ്പോ ശൂദ്രന് ഒരു സ്ഥാനം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ പുരാണങ്ങളും മറ്റും വെച്ച് പറയുന്നതാണ്, ശരിയായ ചരിത്ര രേഖകളല്ല. അപ്പൊ അവിടെ എന്താണ് അംബേദ്കർ തന്നെ പറയുന്നത്? ഇതാണ് സന്നിഗ്ധമായി ഇങ്ങനെ ആയിരുന്നു എന്നാർക്കും പറയാൻ പറ്റില്ല, ഇതിനൊക്കെയുള്ള സാധ്യതകളുണ്ടെന്നേ പറയാൻ പറ്റൂ. അതാണ് അദ്ദേഹത്തിന്റെ നിലപാടാണ് ശരി, ഇങ്ങനെയൊക്കെ ആയിരിക്കാനൊരു സാധ്യതയുണ്ട്. അപ്പോ പ്രാചീന കാലത്തിൽ എങ്ങനെ ആയിരുന്നു എന്ന് പറയുമ്പോൾ കാലങ്ങളിൽ മാറി മാറി മാറി വന്നതിനനുസരിച്ച് ചില കാലങ്ങളിൽ ഇവിടെ ശൂദ്ര രാജാക്കന്മാർ ഭരിച്ചിരുന്നു പറയുന്നു, ശൂദ്രരാജാ മുഗളന്മാരിവിടെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് കൂടെ ശൂദ്രരാജാക്കന്മാരുണ്ടായത് വ്യക്തമായ രേഖകളുണ്ട്. പക്ഷെ ക്ഷത്രിയനാണ് രാജാവായിരിക്കേണ്ടത്, പിന്നെ ശൂദ്രരാജാവ് എങ്ങനെ വന്നു? ഇതിലൊക്കെ ഉയർച്ച കാഴ്ചകളൊക്കെ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്താ ഉണ്ടായിരുന്നു? നിഷാദന്മാർ വനവാസികളാണ്, അവർക്കൊരു കാലത്ത് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. എന്നിട്ട് ആദിവാസികൾ ഇതിങ്ങനെ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും തോന്നിട്ടുണ്ട്. കൃത്യമായി ആർക്കും പറയാൻ പറ്റില്ല, സാധ്യതകൾ മാത്രമേ സാധ്യമാകുമെന്നാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. പലരുടെയും പഠനങ്ങൾ അദ്ദേഹം പഠിച്ചതിന് ശേഷം, അതിനുശേഷം ഒരുപാട് പഠനം അംബേദ്കർക്ക് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നു കഴിഞ്ഞു. ശരിക്കും ആ പഠനങ്ങളെക്കുറിച്ച് ഞാൻ അറിയുന്ന അംബേദ്കർ വായിക്കുമ്പോഴാണ്. ഓ, ഇത്രയും പാശ്ചാത്യര് ഇന്ത്യയെക്കുറിച്ച് ഇത്രയൊക്കെ പഠിച്ചിരിക്കുന്നുവെന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര പഠനങ്ങൾ കാണും, നമുക്കതിനെക്കുറിച്ചൊന്നും അറിവില്ലെന്നേ ഉള്ളൂ. അവരെല്ലാം കോട്ട് ചെയ്തിട്ട് അതൊക്കെ ചർച്ച ചെയ്യുന്നു. ഇന്നും നടക്കുന്നുണ്ട് ഒരുപാട് പഠനങ്ങൾ. പിന്നെ വെറുതെ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ടൊക്കെ ഓരോരുത്തർ ചെയ്യുന്ന പ്രഹസനങ്ങളാണ്. പണ്ട് അവരൊക്കെ ചെയ്ത അങ്ങനെയല്ല, വളരെ ആത്മാർത്ഥമായവർ പഠിച്ചവരാണ്.